ഇവിടെ പറയുന്നത് ബൃഹദാരണ്യത്തില് രണ്ടുപേരും വൃഷസ്ഥനും കഹോളൻ പറയുന്നത് ഒരേ ബ്രഹ്മവിദ്യയെ കുറിച്ച് തന്നെയാണ്. കാരണം ബ്രഹ്മ ഒന്നാണ്, വിദ്യ പലതാകത്തില്ല. അത് രണ്ടാമത് ദേവകാരം കൊണ്ടും അത് തന്നെ സൂചിപ്പിക്കുന്നത്. ബ്രഹ്മവിദ്യ പലതാകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ താല്പര്യം. പൂർവസ്മിനിശ്ച ബ്രാഹ്മണേ കാര്യകരണ വ്യതിരിക്തസ്യാത്മന സദ്ഭാവ കഥ്യതെ ഉത്തരസ്മിൻ തു തസ്യൈവ അശനായാദി സംസാര ധർമാദി തത്വം കഥ്യതെ ഇതി ഏകാർത്ഥത ഉപപത്തി. അതിനെ പറയുന്നതിന് വ്യത്യാസം വരാം. ഒരേ ഒരു തത്വത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഞാനും ഏകമെന്ന് പറയുന്നത്. പക്ഷേ ഒരിടത്ത് ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് പറയും, വേറിടത്ത് വേറൊരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് പറയും. അതുകൊണ്ട് വിദ്യ രണ്ടാകത്തില്ല. അതിന് വിദ്യാഭേദമെന്നല്ല പറയുന്നു, പിന്നെന്താണ് പ്രക്രിയാഭേദം, രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഏകമായ അദ്വൈതമായ ബ്രഹ്മത്തെക്കുറിച്ചാണെങ്കിൽ അതിൽ വ്യത്യാസമില്ല. അപ്പോൾ ഈ അദ്വൈതം ഇതെങ്ങനെയാണ് ശ്രുതിയിൽ വരുന്നത്? ഇവിടെ ശ്രുതിയിൽ പറയുന്നത് രണ്ട് വ്യക്തികൾ പറയുന്നതിനെ കുറിച്ചാണ്. ഇന്ന് ശ്രുതിയൊന്നുമില്ല, ഇന്ന് വ്യക്തികളാണ് ഉള്ളത്. അപ്പോൾ വ്യക്തികൾ തന്നെ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഇന്ന ഗുരുവിൻ്റെ ജ്ഞാനം വേറെ, ഇന്ന ഗുരുവിൻ്റെ ജ്ഞാനം വേറെ, അത് പറയാൻ പറ്റും. എന്നുവെച്ചാൽ സാധാരണ പറയും രമണ മഹർഷിയുടെ ബ്രഹ്മജ്ഞാനം വേറെ, രാമകൃഷ്ണദേവൻ്റെ വേറെ, രാമതീർത്ഥൻ്റെ വേറെ, വിവേകാനന്ദ സ്വാമിയുടെ വേറെ, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അവരവരുടെ അനുയായികൾ പറയും. അത് ഇവർ പറയുന്നത് പ്രക്രിയയിൽ ഭേദം വന്നേക്കാം. പക്ഷെ അവർ പറയുന്നത് ബ്രഹ്മത്തെയാണ് പറയുന്നതെങ്കിൽ അത് ഏകമായ തത്വത്തെയാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ പല ജ്ഞാനമില്ല, എല്ലാവരും ഒരു ജ്ഞാനം തന്നെയാണ് പറയും. പല അപൂർവതകൾ വിശേഷതകൾ വരുന്നതും ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന രീതിയാണ്, പ്രക്രിയ അതാണ്. അത് തത്വജ്ഞാനത്തിൽ വ്യത്യാസം വരത്തില്ല. അതുകൊണ്ട് അതിന് ശ്രേഷ്ഠത ആർക്കും അവകാശപ്പെടാനൊന്നുമില്ല. എല്ലാവരും ഒരു തത്വത്തെയാണ് പറയുന്നെങ്കിൽ ഇന്ന ഗുരുവിനേക്കാൾ വലുതാണ് അടുത്ത ഗുരു, അതിനേക്കാൾ വലുതാണ് മറ്റത്, ഇങ്ങനെയൊക്കെ പറയുന്നു അസംബന്ധമാണ്. അതൊന്നും ഒരു കാര്യമില്ല. ഒരു അതിവിടെയും അതാണ് തെളിയിക്കുന്നത്. രണ്ടുപേരാണ് ഇവിടെ പറയുന്നത്, പക്ഷേ ഒന്നു തന്നെ. അതിലെ വിശേഷത പറയുന്നു എന്താണ്? പൂർവസ്ഥിച്ച ബ്രാഹ്മണേ, ആദ്യ ബ്രാഹ്മണത്തിൽ കാര്യകാരണ വ്യതിരിക്തസ്യാത്മന സ്വഭാവം. അവിടെ പറഞ്ഞത് എന്താണോ, കാര്യകാരണ വ്യതിരിക്തമായ ഒരു ആത്മാവുണ്ട്, അതവിടെ പറഞ്ഞു. അത് ആ ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ ഉത്തരം സ്മിന്തു. ഇനി രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോൾ തസ്യ വശനായാദി സംസാര ധർമാദി ആത്മാ, അത് സർവസംസാര ധർമ്മ അതീതനാണെന്ന് പറയും. ഇതാണ് പ്രക്രിയാഭേദം എന്ന് പറയും, പറയുന്ന ഒന്നിനെ കുറിച്ച് തന്നെ. ഇത്യേകാർത്ഥത ഭഗവതി, അതുകൊണ്ടിവിടെ അർത്ഥം ഒന്ന് തന്നെ, അറിവും ഒന്ന് തന്നെ. തസ്മാത് ഏകാവിദ്യ, അർത്ഥം ഏകമായതുകൊണ്ട് വിദ്യ ഏകമാണ്. ഇനി അങ്ങനെ ഒരു സംശയം ആർക്കും വേണ്ട, അതും ഭാഷകാരൻ പരിഹരിച്ചിരിക്കുകയാണ്. പല ജ്ഞാനമില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രഹ്മവിദ്യ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കഹോലൻ ഉഷസ്സൻ പോലെയുള്ള ആചാര്യന്മാർ പറയുമ്പോൾ, അതുപോലെയുള്ള ഗുരുക്കന്മാർ പറയുമ്പോൾ അവിടെ വിദ്യ ഒന്നായിട്ട് തന്നെ സ്വീകരിക്കുക. ഒന്നാണ്, രണ്ടാകത്തില്ല. വ്യതിഹാരോ വിശിംഷന്തി ഹി തരവത്. ഇത് ഉപാസനയെ സംബന്ധിച്ചാണ് പറയുന്നു. ഇതും ഉപാസനയെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഉപാസനയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉപാസിക്കേണ്ടവനെന്തിനാ ഉപാസനയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങളാരും ഉപാസിക്കാനേ പോകുന്നു എന്നുവെച്ചാൽ വൈദികമായ ഉപാസനകളൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല, വേദം അധ്യയനം ചെയ്യുന്നില്ല, ആ വഴിക്ക് സഞ്ചരിക്കുന്നില്ല. പിന്നെന്തിനാ ഉപാസനയെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ന് ചിന്തിച്ചാൽ എന്താ സമാധാനം? ഓരോ വിഷയങ്ങളെയും എങ്ങനെയാണ് സമീപിക്കുന്നത് അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം, അതൊരു പ്രയോജനം. പിന്നെ അത് അടുത്ത പ്രയോജനം, അത് വളരെ സൂക്ഷ്മമായ വ്യത്യാസമാണ്. അത് ആണ് ആൾക്കാർക്ക് അറിയാൻ വയ്യാത്ത. ഇവിടെ സംഗതികളെല്ലാം കൂടെ കുഴഞ്ഞും മറിഞ്ഞ് തിരിഞ്ഞു കിടക്കുകയാണ്. ഇത് നെല്ലും പതിരും കല്ലും തിരിക്കുക എന്ന് പറയുന്നു. അതാണ് ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ ചെയ്യുന്ന ഭാഷകാർ. നെല്ലേത് പതിരേത്, പതിരെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് തിരിച്ചിടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതാണ് ഉപനിഷത്ത് ഭാഷയും ഇടവും തമ്മിലുള്ള വ്യത്യാസം. ഉപനിഷത്തിൽ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഭാഷകാർ അതിനർത്ഥം എഴുതിപ്പോകും. പലപ്പോഴും നമുക്കത് തത്വജ്ഞാനമാണ് ഇവിടെ പറയുന്നത്, ഉപാസനയാണോ പറയുന്നത് പോലും തിരിച്ചറിയാൻ പറ്റില്ല. അന്ന് വിശേഷിച്ച് പറയണമെന്നില്ല, നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ധാരണയിലാണ്, കാരണം ഇതൊക്കെ കുറച്ച് വിവരമുള്ളവർ ഇതൊക്കെ വായിക്കത്തുള്ളൂ മനസ്സിലാക്കത്തുള്ളൂ എന്നുള്ള ധാരണയിലാണ് ഭാഷകാരൻ അന്ന് എഴുതിയത്. നമ്മളെപ്പോലെയുള്ള വിവരമില്ലാത്ത ആൾക്കാരൊക്കെ ഇത് വായിക്കുമെന്ന് ഭാഷകാരൻ്റെ ഒരു പ്രതീക്ഷയില്ലേ. കാലം മാറിപ്പോയി, ശൂദ്രന്മാരിത് പഠിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് അതൊന്നും അങ്ങനെ അങ്ങോട്ട് വിശദീകരിക്കാൻ പോയില്ല. പക്ഷെ ബ്രഹ്മസൂത്രം രചിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യം വന്നു. കാരണം ഈ കാര്യത്തിൽ ഇങ്ങനെയുള്ള ശൂദ്രന്മാർക്കല്ല, ശൂദ്രന്മാരെ അറിയുന്നില്ല, അതുകൊണ്ട് അവർക്ക് സംശയവുമില്ല. വിദ്വാൻമാർക്ക് സംശയം വരുന്നു, എന്താ ഇത്? അപ്പോൾ അവിടെ വരുന്ന പരസ്പര വിരോധങ്ങളും മറ്റുമൊക്കെ പരിഹരിക്കേണ്ട ആവശ്യം വന്നപ്പോൾ അക്കാര്യം ബ്രഹ്മസൂത്രത്തിൽ ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നു. ബ്രഹ്മസൂത്രം രചിക്കുന്ന മുന്നേ വിദ്വാൻമാർക്ക് സന്ദേഹമുണ്ടെങ്കിൽ എങ്ങനെ പരിഹരിച്ചു? അതിൻ്റെ ഇതിലൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചത്. അതിന് തെളിവല്ലേ ഭാഷകാരൻ അവരെയൊക്കെ പുറപക്ഷിയാക്കുന്നു. അന്നത്തെ വിദ്വാൻമാരുടെ അഭിപ്രായം വേറെയായിരുന്നു. ആദ്യമായി ഇതിനൊരു മാറ്റം ഉണ്ടാക്കിയത് അദ്വൈത ഭാഷകാരൻ. അതിനുമ്പം വിദ്വാൻമാരുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല, ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് ശരിയല്ലെന്നാണ് ഭാഷകാരൻ പറയുന്നത്. പിന്നെ അപൂർവം ചിലരെ കുറിച്ച് പറഞ്ഞു, ആ കൊള്ളാം, സമ്പ്രദായം അറിയുന്ന ആളാണ്. ഭൂരിപക്ഷം പേരെയും തള്ളിക്കളഞ്ഞു. അത് തള്ളിക്കളഞ്ഞെന്ന് വെച്ചാൽ നിസ്സാര ആൾക്കാരായിരുന്നു. ഭാഷകാരൻ വിവരദോഷി എന്ന് വിളിച്ചത് സാധാരണ ആൾക്കാരെയൊന്നുമില്ല. അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ ആചാര്യൻ ആരാണോ? ജൈമിനി ജൈമിനിയുടെ പ്രധാനമായ വാദങ്ങളെല്ലാം ഖണ്ഡിച്ച് അസംബന്ധമാണെന്ന് പറഞ്ഞു. ജൈമിനി ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടില്ല എന്നിട്ട് കൂടി അങ്ങനെ വിവരമില്ല എന്ന് പറഞ്ഞു. ഋഷിയാണേ, ആരും എന്റെ നേരെ ചാടി കയറരുത്. ഭാഷകാരൻ പറഞ്ഞ കാര്യം പറയുകയാണ്. പിന്നെ വൃത്തികാരൻ എത്രയോ പേര്, ഇവരെല്ലാം പറഞ്ഞിരിക്കുന്ന അസംബന്ധം എന്നാ പറഞ്ഞത്. അപ്പൊ അത് ഭാഷകാരൻ പറഞ്ഞാണ്, അത് പറഞ്ഞു എന്ന് പറയുന്നത് എന്റെ കുറ്റമല്ല. പിന്നെ അവരാരെങ്കിലും ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചിട്ടുണ്ടോ? അതും സമ്മതിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ശരിയുണ്ടെങ്കിൽ. പക്ഷെ ജൈമിയുടെ കാര്യത്തിൽ ഭാഷകാരൻ യാതൊരു ദൈവം വിചാരിച്ചില്ല. യമിനിയുടെ എല്ലാ സിദ്ധാന്തങ്ങളെയും നിഷേധിച്ചു എന്ന് മാത്രമല്ല വേറൊന്നും കൂടെ ചെയ്തു. യമിനി ഉപയോഗിച്ച ന്യായങ്ങളും യുക്തികളും എല്ലാം ഉപയോഗിച്ചിട്ട് യമിനിയെ നിഷേധിച്ചു. അതാ ചെയ്തു. ഇവിടെ തന്നെ ഇതെല്ലാം വ്യാഖ്യാനിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ജീവനിയുടെ ആ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. പക്ഷെ എന്തിനു വേണ്ടി? ജീവനിയെ നിഷേധിക്കാൻ വേണ്ടി. അപ്പോ എവിടെയെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരല്പം അത്രയുള്ളൂ. കപിലൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ പുരാണങ്ങളിലും എല്ലായിടത്തും കപിലന് മഹാർഷി ആയിട്ടാണ് വാഴ്ത്തുന്നത്. ഭാഷകാരനൊരു ദൈവം വിചാരിച്ചില്ല. അല്പം ചില സ്ഥലങ്ങളിലൊഴികെ ബാക്കിയുള്ളടത്ത് പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ആളെന്നാണ്. ഋഷി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് ഇങ്ങനെയാണെന്ന് വ്യാഖ്യാനിച്ച് ഞാൻ പറയുമ്പോൾ ശൂദ്രന്മാർ രണ്ട് മണിക്കായിരുന്നു. അതങ്ങനെ പറയാൻ കൊള്ളാമെന്ന് ദൈവം വലിയ ഋഷിയില്ല. ഞാൻ പറയുന്നതല്ല, ഇനിയെങ്കിലും മനസ്സിലാകും. ഭാഷകാരൻ പറയുന്ന ഗൗതമനെ വിട്ടോ, കണാദനെ വിട്ടോ, ഈ ഋഷിമാരെന്ന് പറയുന്ന ഒരാളെയും ഭാഷകാരൻ വെറുതെ വിട്ടില്ല. എല്ലാവരെയും അതിനിശിതമായും വിമർശിച്ചു. പിന്നെ അങ്ങനെ പറഞ്ഞവരും ഭാഷയിലും യാതൊരു മാർദ്ദവവും കാണിച്ചതും അതേ നമ്മളിവിടെ പറയുന്നു, കൂടുതലൊന്നും പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് ഭാഷകാരം വ്യക്തമായി പറഞ്ഞു? ഇവരുടെ സിദ്ധാന്തങ്ങളെല്ലാം ആൾക്കാരെ വഴിതെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ പുറകെ പോകാൻ പാടില്ല. വ്യക്തമായും പറഞ്ഞത് ഭാഷകാരൻ്റെ നിലപാടാണ്. അപ്പൊ അതിലേറ്റവും കൂടുതൽ നിഷേധിച്ച ഒരാളാണ് ജീവിനിയാണ് നിഷേധിച്ചത്. അപ്പോൾ ഒരു തരത്തിലും ഭാഷകാരന് ജീവിനിയുടെ ഒരു വ്യാഖ്യാനവും സ്വീകാര്യമേ അല്ല. ഒരിടത്ത് തത്വം വരുമ്പോൾ പിന്നെ ജീവിനിയെ അംഗീകരിക്കുന്ന ഇവിടെ തത്വമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പറയാം. അതായിക്കോട്ടെ, തത്വമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരി. അതായത് ജീവിനി പറയുന്നത് ഇവിടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, മരിച്ചുപോയി കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, കർമ്മം ചെയ്യുന്നതിന് കർത്തൃത്വം ഭോക്തൃത്വമുണ്ട്, അതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന കർമ്മം സത്യമാണ്, സ്വർഗ സത്യമാണ്, അവിടുത്തെ ഫലം സത്യമാണ്, അതുകൊണ്ട് ജീവിനി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പറയുന്നത് എന്താണ്? അജ്ഞാനം കൊണ്ട് ഇതിനെയൊക്കെ അംഗീകരിക്കാം, തത്വത്തിൽ ഇതിനെയൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് അംഗീകരിക്കുന്നത് അജ്ഞാനം കൊണ്ട് എന്ന് പറയും. അത് നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ വിവരക്കേടെന്ന് പറയും. ഇത്രയുള്ളൂ, വിവരമില്ല, തത്വത്തെ കുറിച്ചുള്ള ബോധമില്ല. അതുകൊണ്ട് ഇത് ഇത്രയും തെളിച്ച് പറയുന്നതാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പറഞ്ഞാൽ കുറച്ച് പൊതിഞ്ഞ് പിടിച്ച് കുറച്ച് ഒളിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സമാധാനവും സന്തോഷമൊക്കെ വരും. പക്ഷെ ഭാഷകാരൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് സ്പഷ്ടമായിട്ട്. അതുകൊണ്ട് ഇവിടെ എന്താണോ ഈ ഉപാസനയെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ പറയും. അതറിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് ഉപാസിക്കാം. ഉപാസനയ്ക്ക് ഒരിക്കലും ഭാഷകാരെ എതിരില്ല. ഇതൊക്കെ വേണമെങ്കിൽ ഉപാസിക്കാം, ഒരു വിരോധവും. പക്ഷെ അത് ചെയ്യുമ്പോൾ അത് ഉപാസനയാണെന്ന് അറിയണം. അത് അത്യാവശ്യമാണ്. എന്നാൽ തത്വജ്ഞാനത്തിൽ നിന്ന് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ഇവിടെ അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് യഥാ തദ്യൂഹം സോസോ യോസോ സോഹം ഇത്യാദിത്യപുരുഷം പ്രകൃത്യ ഐതരേയിണഃ സമാമനന്തി തഥാ ജാപാലാഃ ത്വം വാഹമസ്മി ഭഗവോ ദേവദേഹം വൈ ത്വമസ്മി ഇതി. ഇത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും ഇതൊരു തത്വജ്ഞാനമാണ്. കാരണം എന്താണ്? നമ്മുടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ സോഹം എന്ന് പറഞ്ഞിരിക്കുന്നു. സോഹോ എന്ന് പറയുന്നത് കാരണം പറയുന്നു തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഈ വാക്യം കേൾക്കുമ്പോൾ ഇത് തത്വജ്ഞാനമാണെന്ന് തോന്നുന്നു. അവിടെയാണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നത്. ഭാഷകാരൻ പറയുന്നത് ഇത് ഉപാസനയാണ്, തത്വജ്ഞാനം അല്ല. അപ്പോൾ ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞാനത്തോടെ ഒരു പക്ഷപാതമുണ്ട്. ആ തത്വജ്ഞാന പക്ഷപാതിയാണ്. സോ സിദ്ധാന്തം തന്നെ അതാണ്. ഉപാസനയും മറ്റും വെറും രണ്ടാംകിട ഇടപാടുകളാണ്. കർമ്മമെന്നൊരു വെറും മൂന്നാംകിട ഇടപാട്. ഇങ്ങനെയുള്ള തരംതിരിവുണ്ട് ഭാഷകാരനെ സംബന്ധിച്ച്. ഭാഷകാരൻ മറ്റുള്ളവർ ബോധിപ്പിക്കുന്നത് തത്വജ്ഞാനത്തെ, തത്വജ്ഞാനവും പരിവ്രജനവും ഞാൻ ബോധിപ്പിക്കും. അതിന് താഴെ പല ഇടപാടുകളും ഉണ്ട്. അതൊക്കെ ആകാം മനുഷ്യർ. പക്ഷേ മുഖ്യം എന്ന് പറയുന്നത് തത്വജ്ഞാനവും പരിവ്രജനവുമാണോ എന്ന് പറയുമ്പോൾ എന്താണ് മുഖ്യം, എന്താണ് അമുഖ്യം എന്ന് തിരിച്ചറിയണ്ടേ. അതുകൊണ്ട് സോഹം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് പെട്ടെന്ന് അതൊരു തത്വജ്ഞാനമാണെന്ന് പറയരുത്. ഇത് ഉപാസന എന്നാ പറയുന്നു, തദ്യോഹം സോ അസോ, ഈ ഞാൻ അവൻ തന്നെയാണ്, അവൻ യോ അസോ അവൻ ആഞ്ച തന്നെയാണ് ഈ ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ അവനെന്നാരാ പറയുന്നത്? പരമാത്മാവിനെ, ഈശ്വരനെ പറയുന്നു. അഹോ എന്ന് പറയുന്നു തന്നെ കുറിച്ച് പറയുന്നു. സഹ അഹം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? അവൻ ഞാൻ തന്നെയാണ്, ജീവാത്മ പരമാത്മ ഏകത്വം ജ്ഞാനം എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. ചെറിയ വ്യത്യാസം ഭാഷകാരൻ പറയുന്നു. ഏകത്വത്തെ അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷെ ഉപാസനയാണ്. ഇതാണ് പറയുന്നത്. ഏകത്വം ഉണ്ട് ഇവിടെ. അപ്പൊ ഏകത്വം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപാസന ആകാതാകത്തില്ല. ഏകത്വം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തത്വബോധം എന്ന് വരണം എന്നില്ല. അതാണ് ഭാഷകാരൻ ഇവിടെ പറയുന്നത്. അപ്പോൾ സാധാരണ പൊതുവേ ഈശ്വരൻ എന്ന് പറഞ്ഞു ഇവിടെ ഹിരണ്യഗർഭൻ, കാര്യബ്രഹ്മം, ഇതിനെയൊക്കെയാണ് പൊതുവെ ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്നത്. ഭാഷ്യകാരം പറയും, അതിനെയാണ് പറയുന്നത്. ഭാഷ്യത്തിലെല്ലാം അങ്ങനെ പറയുന്നു. കാര്യബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സത്യകാമത്വാദികളോടുകൂടി ആ കാര്യബ്രഹ്മത്തെ ഉപാസിക്കാൻ പറയും. അതുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള ബ്രഹ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയും കാരണബ്രഹ്മം, നിർഗുണബ്രഹ്മം, അത് ഉപാസിക്കാനുള്ളതല്ല എന്ന് പറയും. അറിയേണ്ടതാണ് കാര്യബ്രഹ്മം ഉപാസ്യം, നിർഗുണബ്രഹ്മം ജ്ഞേയം. ഇതാണ് ഭാഷകാരൻ്റെ. ഇപ്പം നിങ്ങൾ പ്രധാന സിദ്ധാന്തങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം ഇവിടെ ആദിത്യപുരുഷനെ കുറിച്ചാണ് പറയുന്നു. ആദിത്യപുരുഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണത്? ജ്ഞേയമല്ല, പിന്നെയോ ഉപാസ്യമാണ്. പുരോഗമിച്ചിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ചീത്തയൊക്കെ പറയുമെങ്കിലും ഈ പുരോഗമനവും കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയും. കുറച്ചുകൂടെ പുരോഗമിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ആദിത്യപുരുഷം പ്രകൃതിയ ഐതരേ ഇണഹ സമാമനന്തി ആദിത്യ ശാസ്ത്രകാർ പറയുന്നു. തഥാ ജാപാലാഹ അവിടെയും പറയുന്നു എന്താണ്? തുമ്പ അഹമസ്മി ഭഗവു, അല്ലയോ ഭഗവാനെ അങ്ങ് തന്നെയാണ് ഞാൻ. ദേവതേ അഹം വൈ ത്വമസി, അല്ലയോ ദേവതേ അഹം വൈ ഞാൻ തന്നെയാണ് നീ. തിരിച്ചും മറിച്ച് സോഹം തിരിച്ചും പറഞ്ഞു അഹംസ എന്ന് പറയാ, സോഹം ഇങ്ങനെയും പറയാം. അത് എന്നോട് പറയുന്നത് അഹം വൈ തോമസി. ഇത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഇത് അദ്വൈതമല്ല എന്ന് എങ്ങനെ പറയും? അദ്വൈതത്തിനകത്തുണ്ട്. പക്ഷെ തത്ര സംശയ കിമിഹ വ്യതിഹാരേണ ഉഭയരൂപമതി കർത്തേവ ഉത ഏകരൂപ ഏവേതി. വ്യതിഹാരമെന്ന് പൊതുവെ കർമ്മത്തിന്റെ പ്രകടനത്തിൽ പറയണം. മറിച്ചും തിരിച്ചും ചെയ്യുക ഒരു കർമ്മം, രണ്ടു തരത്തിൽ ചെയ്യുക. വ്യതിഹാരം, ഇവിടെ വ്യതിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനെയും ഈശ്വരനെയും പരസ്പരം വിശേഷണ വിശേഷഭാവത്തിൽ പ്രയോഗിക്കുക. എങ്ങനെ? അഹം വൈ തോമസി എന്ന് പറയുന്നു. പിന്നെ പറയുന്നു തൊമ്മ അഹമസ്മി ഭഗവു. ഇങ്ങനെ തിരിച്ചും മറിച്ചും പറയുന്നതിനാണ് വ്യതിഹാരം എന്ന് പറയുന്നത്. അപ്പോ അഹം എന്ന് പറയുമ്പോൾ അവിടെ തനിക്ക് പ്രാധാന്യമുണ്ട്. തൊമസി ത്വം എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരന് പ്രാധാന്യമാണ്. പ്രാധാന്യത്തിന് വ്യത്യാസം വരും. എപ്പോഴും വിശേഷ്യത്തിന് പ്രാധാന്യവും വിശേഷണ അപ്രധാനമാകും. അപ്പം ഏതിനെ വിശേഷണമാക്കുമോ അത് അപ്രധാനമാകും, ഏതിനെ വിശേഷമാക്കുമോ അത് മുഖ്യമാകും. അത് എങ്ങനെയാണോ ഒരാൾ ഇവിടെ ഭാവന ചെയ്യുകയാണ്, ഭാവന ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഞാൻ ഈശ്വരനാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാധാന്യം ആർക്കാ? തനിക്കാണ്. ഈശ്വരൻ ഞാനാണെന്ന് പറയുമ്പോൾ ഈശ്വരൻ. വ്യതിഹാരത്തിൽ ഇതാ സംഭവിക്കുന്നത്, ഇത് രണ്ടും അംഗീകരിക്കണം. തത്ര സംശയ കിമിഹ വ്യതിഹാരേണ ഉഭയരൂപ മതി കർത്തവ്യ. അപ്പൊ ഈ രണ്ട് തരത്തിനുമുള്ള മതി ബുദ്ധി ഭാവന ആണോ ചെയ്യേണ്ടത്? ഉത ഏകരൂപ ഏവ. പൂർവക്ഷിയുടെ അഭിപ്രായത്തിൽ ഏകരൂപം എന്ന് പറഞ്ഞാൽ അദ്വൈതമായി, സോഹം എന്ന് പറഞ്ഞാൽ അദ്വൈതമായി, അഹം ബ്രഹ്മാസ്മി തത്വമസി ഒക്കെ പറയുമ്പോൾ ഇതിന് ഇതെല്ലാം തീരുമാനിക്കുന്ന സന്ദർഭം അനുസരിച്ചിട്ടാണ് ഭാഷകാരൻ പറയാം എവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഏകരൂപ വേദി താവത പൂർവക്ഷി പറയുന്നത് ഏകരൂപമാണ്. ഇങ്ങനെ വ്യതിഹാര ബുദ്ധി വരാൻ പാടില്ല. പരസ്പരം വിശേഷണ വിശേഷങ്ങളാക്കി അല്ല ഇത്, ഏകമായ തത്വം ഇത്രയും അറിഞ്ഞാൽ മതി, വേറെ പിന്നൊന്നുമില്ല, അതിനുള്ള ആവശ്യം. നഹി അത്ര ആത്മനഹ ഈശ്വരേണ ഏകത്വം മുക്തോ അന്യത് കിഞ്ചിത് ചിന്തയിതവ്യം അസ്ഥി പറയുന്നു. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? തനിക്ക് ഈശ്വരനുമായിട്ടുള്ള ഏകത്വം, അതല്ല ഇവിടെ വേറെ എന്താ ചിന്തിക്കാനുള്ളത്? അപ്പൊ തനിക്ക് ഈശ്വരനുമായിട്ടുള്ള ഏകത്വം എന്ന് പറഞ്ഞാൽ അത് അദ്വൈതമായി. അതുപോലെ പിന്നെ എന്തിനാ അവിടെ വേറെ ഉപാസനയിലേക്ക് പോകുന്നു? പൂർവപക്ഷം അതിന് വിശദീകരിക്കുന്നു. എന്നാൽ അത് അതിന് കുറെ ഭാഷകാരം ഇനി എടുക്കും. പൂർവക്ഷിയാണ് അങ്ങനെ പറയുന്നതെങ്കിലും നിഷേധിച്ചിട്ട് അവസാനം പറയും, നിങ്ങൾ പറയുന്നതിന് കുറച്ച് കാര്യമുണ്ട് അത് അംഗീകരിക്കാം എന്ന് പറയും. എന്നുവെച്ചാൽ ഭാഷകാരം വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് അതിന്റെ വ്യത്യാസം എന്താണെന്ന് പറയുന്നത്. കാരണം ഇത് സാധാരണ ഇതാണ് വീണ്ടും എന്താണോ പിൽക്കാലത്ത് ഈ മന്ത്രതന്ത്രങ്ങൾ പൂജാദികളിലൊക്കെ വരുമ്പോഴും എന്താണ് ദേവനായിട്ട് ദേവനെ യജിക്കുക എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ധരിക്കുന്നുവോ അത് അദ്വൈതമാണല്ലോ, അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നു പറയുന്നു. പൂജാരി പൂജ ചെയ്യുന്നവൻ ശാന്തിക്കാരൻ അദ്വൈതിയാണെന്ന് പറയും. എന്തുകൊണ്ട് പറയാം? അങ്ങനെയാണല്ലോ ഞാൻ പറയുന്നത്, ദേവനായിട്ടാണ് ഞാൻ ദേവനെ ഇരിക്കുന്നത്, അതുപാസന തന്നെയാണ്. അത്രയും പറയുന്ന സമയത്ത് ദേവനായി ഞാൻ ദേവനെ ഇരിക്കുന്നു എന്ന് പറയുന്നിടത്ത് അയാൾക്ക് ഏകത്വ ബോധമുണ്ട്, അത് അംഗീകരിക്കാം. പക്ഷെ പിന്നീട് ചെയ്യുന്ന പണി എന്താ? മണിയടി ശംഖുളി എന്താണ് അഭിനയുടെ അദ്വൈതം? അപ്പൊ ഇതുമായിട്ട് അദ്വൈതത്തെ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കളയാം. അതിനാണ് ഭാഷ്യകാരൻ ഈ കാര്യത്തെ വ്യക്തമാക്കുന്നത്. ഇത് രണ്ടിനെയും രണ്ടായി തന്നെ മനസ്സിലാക്കുന്നു. അദ്വൈതത്തിന്റെ ഇടയ്ക്ക് ദ്വൈതം കൊണ്ടുവരിക, ദ്വൈതത്തിന്റെ ഇടയ്ക്ക് അദ്വൈതം കൊണ്ടുവരിക, ആൾക്കാർക്കാകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, അത് വരാൻ പാടില്ല. വ്യക്തത, ഏത് വിഷയത്തെക്കുറിച്ചായാലും ശരി, അത് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച. അല്ലാതെ ഇപ്പോൾ ഇതറിഞ്ഞിട്ട് എല്ലാവരും ഉപാസിക്കട്ടെന്നോ ഉപാസിക്കണ്ടെന്നോ ഒന്നും കരുതിയിട്ടില്ല. ഈ കാര്യം മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് പറയുന്നു, ഉർവശി എന്ന് പറയുന്നു, തനിക്ക് ഈശ്വരനുമായിട്ടുള്ള ഏകത്വം, അതല്ലാതെ ഇവിടെ എന്താ ചിന്തിക്കാനുള്ളൂ? ഈ പറയുന്നിടത്തും അതല്ലേ ഉള്ളൂ, സോഹം. അവിടെ അത്രയേ ഉള്ളൂ, വേറൊന്നും അവിടെ ഇല്ല. അതാണ് അദ്വൈതം. ഇത് ജൈവം ചിന്തയത വ്യൂ വിശേഷ പരികല്പ്യത സംസാരനശ്ചേത് ഈശ്വരാത്മത്വം ഈശ്വരസ്യ സംസാരാത്മത്വമിതി തത്ര സംസാരണ തവത് ഈശ്വരാത്മത്വേ ഉത്കർഷോ ഭവതി ഈശ്വരസ്യ സംസാരാത്മത്വേ നിക്കർഷ കൃതസ്യ തസ്മാദേകരൂപ്യമേവ മതേഹേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഏകത്വം, അതിനാണ് ഉപാസിക്കുന്നത്. അല്ലെങ്കിൽ എന്താ ദോഷം? തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഉത്കർഷമുണ്ടാവും. ഞാൻ ഈശ്വരനാണ്, ഭഗവാൻ മറ്റും പറയും. ഹമാത്മാ ബുദ്ധാകേശ സർവഭൂതാശി സ്ഥിത എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? തനിക്ക് ഈശ്വരാത്മത്വം പറയണം. അത് ഈ രണ്ട് അലവലാദികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. അങ്ങനെ ശരിയാവും, ഞാൻ ഈശ്വരനാണ്. ഒരിക്കലും ശരിയാവത്തില്ല ആണ് പൂർവക്ഷി പറയും. ഒരു കയ്യിൽ മണി, ഒരു വഴിയിൽ ശംഖം പറഞ്ഞോളൂ, ഞാൻ ഈശ്വരനാണ്. ഇതെങ്ങനെ ശരിയാവും? ആർക്കും ഇങ്ങനെ വിളിച്ച് പറയാമെന്നുള്ള കാര്യമാണ്. പറ്റില്ലെന്നാ ഇവിടെ പറയും, ഞാൻ പറയുന്നതല്ല ഇവിടെ പറയുന്നു. ഇത് മാത്രമല്ല, വലിയൊരു അബദ്ധം കൂടെ ചെയ്യുന്നുണ്ട്. ആ സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനെ തന്റെ നിലയിലേക്ക് വലിച്ച് താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അതും ചെയ്യുന്നുണ്ട്. ദേവനായിട്ട് ദേവനെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രണ്ട് ദോഷങ്ങളും ഇതിനകത്തുണ്ട്. തനിക്കില്ലാത്ത ഉത്കർഷത്വം, അത് പറയുന്നു. ഉത്കൃഷ്ടനായ ഈശ്വരനെ ഇങ്ങോട്ട് വലിച്ച് താഴ്ത്തുകയും ചെയ്യുന്നു. ഇത് ഇതിലെന്തെങ്കിലും ഒരു യുക്തിയുണ്ടോ? ഒരു അല്പസമയത്തേക്കാണെങ്കിലും ശരി, ചെയ്യുന്ന വലിയ അന്യായമാണ് ഈശ്വരനെ താനാക്കുക. രണ്ടും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇതിലും നല്ലത് എന്താണോ, ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് ഉയർത്താനും പോണ്ട, വലിച്ച് താഴ്ത്താനും പോണ്ട, ഒരു ചേക്കം എന്ന് മാത്രം ധരിക്കുക. ഞാൻ ഈശ്വരനും ആകുന്നില്ല, ഈശ്വരൻ ഞാനും ആകുന്നില്ല. അപ്പം പറയുന്നതിനെ പറ്റി ഞാനിങ്ങനെ ഈശ്വരനാകുന്നു നടക്കുന്ന കാര്യം. ആ നിങ്ങൾ ഏകമായ തത്വത്തെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അവിടെ ഈ വലിച്ചു കയറ്റലും ഇറക്കലും ഒന്നുമില്ല. അതുമാത്രമല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പല അബദ്ധങ്ങളും കാണിക്കും. ഈശ്വരനാണെന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവും. തോന്നിയിട്ട് ചിലപ്പോൾ ഈശ്വരീയമായ പ്രവൃത്തികളൊക്കെ പ്രവർത്തിച്ചു കളഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിക്കും. അത് അബദ്ധമാണെന്നാണ് ഇവിടെ പറയുന്നത്. തത്ര സംസാരണസ്ഥാവത് ഈശ്വരാത്മത്യ ഉത്കർഷവും ഭവേത്. ഈ സംസാരിയെ ഈശ്വരനാണെന്ന് ഭാവന ചെയ്താൽ അവനെന്ത് വരും? ഈശ്വരന്റെ ഉത്കർഷത വരും, ഇല്ലാത്ത സാധനം വരും. ഈശ്വരസ്യത് സംസാരി ആത്മത്വേ, ഈശ്വരനെ പിടിച്ച് താനാക്കി കഴിഞ്ഞാൽ എന്തുവരും? നികർഷ കൃതസ്യ, ഈശ്വരനെ തന്നെ പോലെ വെറും നികൃഷ്ടനാകും. അതുകൊണ്ട് ഈ ഒരു പരിപാടി നല്ലതല്ല. നിങ്ങൾ ഈ പൂജയുടെ സമയത്ത് ഞാൻ ഈശ്വരനാണെന്നൊക്കെ പറയുന്നത് ഉപാസനയുടെ സമയത്ത് അത് ശരിയായ പരിപാടിയാണ്. പിന്നെന്ത് ചെയ്യണം? തസ്മാ ഐക്യരൂപ്യമേവ മതേ ഹേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ട, ഒരു ഭാവന മാത്രം അത് ചെയ്യുന്നു. സോ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഇവിടെ ഭാവന, ഇത് ഉപാസന ആയതുകൊണ്ട്. പിന്നെ ഇനി ഭാഷകാരൻ അടുത്ത് പറയും സിദ്ധാന്തം. ഇതൊക്കെ പൂർവക്ഷി പറയുന്നു. വ്യതിഹാര ആമ്നായസ്സു ഏകത്വ ദൃഢീകര എന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എന്താണ്? വചന പ്രാമാണ്യ ശ്രുതിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? ത്വമഹം അസ്മി ഭഗവു ദേവത അഹം അസ്മി. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ ഭാവന ചെയ്യാൻ പറ്റും? അപ്പൊ ഈശ്വരനെ ഞാനും ആക്കേണ്ടി വരും, എന്നെ ഈശ്വരനും ആക്കേണ്ടി വരും. എന്നുവെച്ചാൽ വിധിഹാര ചിന്ത ആവശ്യമുണ്ടെന്നാണ് പൂർവക്ഷി പറയുന്നത്. തിരിച്ചും മറിച്ചും പറയേണ്ടി വരും. ഇത് ആരോ എഴുതി വെച്ചിരിക്കല്ലേ തന്ത്രത്തിൽ തന്നെ ദേവനായി ഭാവന ചെയ്തിട്ട് പൂജിക്കുന്നു. അപ്പൊ ശാസ്ത്രം പ്രമാണമല്ലേ? ഇവിടെ ശ്രുതി പ്രമാണമല്ലേ? അത് പറയുന്ന പോലെ ചെയ്തല്ലേ പറ്റൂ? അത് പിന്നെ ദോഷം പറഞ്ഞാൽ എങ്ങനെ? പിന്നെ അതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ, അത് അത് തന്നെ ഞാനെന്നൊക്കെ പറയുന്നത് ആ ഏകത്വത്തെ ഉറപ്പിക്കാൻ പറഞ്ഞാണ് കേട്ടോ. ബുദ്ധി പോകേണ്ടത് ഈശ്വരനെ താനാകാൻ വേണ്ടിയിട്ടല്ല, തന്നെ ഈശ്വരനാക്കാനുമല്ല, ഏകത്വ ദൃഢീകരണത്തിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം പൂർവക്ഷി പറയുന്നതാണ്. വ്യതിഹാര അമ്നായസ്തു വ്യതിഹാര ശ്രുതി ഏകത്വ ദൃഢീകരണമായ അർത്ഥ ഇതേവം പ്രാപ്തി പ്രത്യാഹ. സിദ്ധാന്തി പറയുന്നു വ്യതിഹാരോ അയം ആധ്യാനായ അമ്നായതേ പറയുന്നു. ഈ വ്യതിഹാരം ഇവിടെ പറഞ്ഞിരിക്കുന്നു ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നു. ഇതരവത് സൂത്രത്തിലുണ്ട് വിധിഹാരോ ഹീതരവത് വിധിഹാരോ വിശിംഷന്തി ഹീതരവത്. അത് വിശദീകരിക്കുന്നു. യഥാ ഇതരേ ഗുണാഹ സർവാത്മത്വ പ്രപ്രദേഹ ആധ്യാനായ അമ്നായന്തേ തദ്വത്. ചാന്തോക്യത്തിനും മറ്റൊക്കെ സത്യകാമത്വം സത്യസങ്കല്പത്വം തുടങ്ങിയ ഈശ്വരന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നതിനുള്ള ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. കാര്യബ്രഹ്മത്തെ സത്യസങ്കല്പനായും സത്യകാമനുമായിട്ടൊക്കെ ഉപാസിക്കുക. സർവാത്മത്വം തുടങ്ങിയ എല്ലാം അവിടെ പറയുന്നത് ഉപാസനാ പ്രകടനത്തിൽ പറഞ്ഞ അത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതര ഗുണാഹ അതൊക്കെ കാര്യബ്രഹ്മത്തിന്റെ ഗുണങ്ങളാണ്, വിശേഷണങ്ങളാണ്. സർവാത്മത്വ പ്രവൃതയ ആധ്യാനായ എന്ന് പറഞ്ഞാൽ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. തദ്വത് തഥാഹി വിംശിഷന്തി സമാമനാതാരഹ ഉഭയ ഉച്ചാരണേന ത്വമഹം അസ്മി അഹം ച ത്വമസി ഇതി. അതുപോലെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അവര് വൈദികന്മാര്. സമാമനാതര ഇത് ചൊല്ലുന്നവർ, വേദത്തെ അധ്യയനം ചെയ്യുന്നവർ, വേദത്തെ പഠിക്കുന്നവർ, അവരുടെ പാഠം ഇങ്ങനെയാണ്. അങ്ങനെ ത്വം അഹം അസ്മി അഹം ച ത്വമസി ഇതി അങ്ങനെ തന്നെ പറയും. എങ്ങനെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ ഉപാസിക്കണം എന്നാണ് സിദ്ധാന്തി പറയുന്നത്. ഒന്നും പറഞ്ഞ ദോഷങ്ങൾ അതിനൊക്കെ സമാനം പറയും. തഥാ ഉഭയരൂപായാം മതോ കർത്തവ്യായാം അർത്ഥവത്ഭവതി. ഈ പറയുന്നത് ത്വം അഹം അസ്മി അഹം ത്വം അസ്മി എന്ന് പറഞ്ഞിരിക്കുന്നത് അർത്ഥവത്താണെങ്കിൽ, സാർത്ഥകമാകണമെങ്കിൽ രണ്ട് തരത്തിലും ഭാവന ചെയ്തേ പറ്റും. അല്ലെങ്കിൽ പിന്നെ അതിനെങ്ങനെ പറഞ്ഞു? ഒന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പോൾ ഉപാസകൻ ഉപാസിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഉപാസിക്കും, ഞാൻ ഈശ്വരനാണ്, ഈശ്വരൻ ഞാനാണ്, ഇങ്ങനെ തന്നെ ഉപാസിക്കും. ഉഭയരൂപായാം മതോ കർത്തവ്യായാം, അങ്ങനെ ചെയ്താൽ മാത്രമേ എന്തൊരു അർത്ഥവത് ഭവതി, അർത്ഥവത്താകത്തുള്ളൂ. കാരണം പാഠം, ശ്രുതി പാഠം എങ്ങനെയോ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. അന്യഥ അല്ലെങ്കിൽ എന്താ തോന്നുന്നത്? കർത്തവ്യായാം ശ്രുതി അർത്ഥവത്താവും. ശ്രുതിയെ അടിസ്ഥാനമാക്കിയാണ് ഇവിടുത്തെ ചിന്ത. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചെയ്യണോ ചെയ്യണോ എന്നല്ല, ശ്രുതി എങ്ങനെ പറഞ്ഞിരിക്കും അതാണ് മുഖ്യം. അത് അർത്ഥവത്താകണമെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഉപാസന അനുഷ്ഠിക്കണം. അന്യഥാഹി ഇതം വിശേഷേണ ഉഭയാമ്നാനം അനർത്ഥവും സ്യാത്. അങ്ങനെ അല്ലെങ്കിൽ വിശേഷിച്ച് രണ്ടും പറഞ്ഞിരിക്കുന്ന അർത്ഥമായിത്തീരും. ഉഭയ ആമ്നാനം, രണ്ടു തരത്തിലുള്ള വേദപാഠം വ്യർത്ഥമായി തീരും. വ്യതിഹാരം ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? നിങ്ങളീ പറയുന്ന ഏകത്വ ജ്ഞാനമാണെങ്കിൽ ഏകേനൈവകർത്തൃത്വ അസോഹം എന്ന് മാത്രം പറഞ്ഞാൽ ഇത്രേ ആവശ്യമുള്ളൂ. അഹം സഹ എന്ന് പറയേണ്ട കാര്യമില്ല. സോഹം എന്ന് മാത്രം പറയാതെ അഹം സഹ എന്നൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടാമത് പറഞ്ഞതിനും അർത്ഥമുണ്ട്. അപ്പോൾ ഒരാൾക്കൂടെ വ്യതിഹാരമതിയാണ് വേണ്ടത്. പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക ഉപാസന എന്നാണ്. അന്യഥാഹിയും മറിച്ചാണെങ്കിൽ ഇതം വിശേഷേണ ഉഭയ ആമ്നാണ്, അതാണ് നേരത്തെ വിശംഷന്തി എന്ന് പറഞ്ഞു വിശേഷിച്ച് പറയുക. അമ്നാത്തറ അമ്നായം ചെയ്യുന്നവർ രണ്ടും പറയുന്നു. എന്നുവെച്ചാൽ ശ്രുതി രണ്ടായി എല്ലാവർക്കും പറയാൻ പറ്റും. ശ്രുതി രണ്ടായതുകൊണ്ട് ശ്രുതി സ്വാധ്യായം ചെയ്യുന്നവർ രണ്ടായി പറയുന്നു. അവർ രണ്ടായി പറയുന്നതുകൊണ്ട് ശ്രുതിയും രണ്ടാണ്. അതുകൊണ്ട് എങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെ ഉപാസിക്കും. അല്ലെങ്കിൽ ഇത് അനർത്ഥവുമായി പോകും. ഏകേനൈവ കൃതത്വം, ഒന്നുകൊണ്ട് തന്നെ സാർത്ഥകമായി സഫലമായി സിദ്ധമായി എന്നൊക്കെ പറയാം. കൃതത്വ രണ്ട് രീതി പറയേണ്ട കാര്യമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ ദോഷം വരും. പൂർവക്ഷി വിസ്തരിച്ച് പറഞ്ഞല്ലോ, നനു ഉഭയാമ്നാനസ്യ അർത്ഥവിശേഷേ പരികല്പ്യമാനെ ദേവതായ സംസാരി ആത്മത്വാപത്തേ നികർഷ പ്രസജ്യേത വ്യത്യുക്തം. ഈശ്വരൻ ഞാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ വലിച്ച് താഴ്ത്തുകയാണ്. സംസാരി ആത്മത്വം ഇവിടെ ഈശ്വരൻ ഹിരണ്യഗർഭൻ കാര്യബ്രഹ്മമാണ്. കാര്യബ്രഹ്മത്തിന്റെ സ്റ്റാറ്റസ് അവിടെ, നമ്മുടെ സ്റ്റാറ്റസ് അവിടെ. അതിനെ കൊണ്ടുവന്ന് ഈ അജ്ഞനായിരിക്കുന്ന സംസാരി കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ എന്താ കഥ? പൂർവശോദിക്കുന്നു, ഇങ്ങനൊരു ദോഷമുണ്ടല്ലോ നിങ്ങൾ പറയുന്ന പോലെ ഉപാസിച്ച, അങ്ങനെ പറയാൻ പാടുണ്ടോ? നേരത്തെ ചോദിച്ച കാര്യം തന്നെ ഉഭയാമ്നാനസ് അർത്ഥവിശേഷ പരികല്പമാണ്. അർത്ഥവിശേഷം അതിൽ ഉഭയാമ്നാനത്തെ കൽപ്പിച്ചാൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ അർത്ഥവിശേഷം രണ്ട്, ഒന്ന് ജീവനെ ഈശ്വരനാക്കുക, ഈശ്വരനെ ജീവനാക്കുക, അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവതായ സംസാര ആത്മത്വം അതാണ് ഏറ്റവും വലിയ. വേണമെങ്കിൽ പറഞ്ഞോട്ടെ ഞാൻ ഈശ്വരനാണെന്ന്, ഈശ്വരനത് കൊണ്ട് നഷ്ടമൊന്നും വരാനില്ല പറയുന്നു, ആർക്കും പറയാമല്ലോ, ആർക്കാ താൻ കേമനാണെന്ന് ഭാവമില്ലാത്തത്. വേണമെങ്കിൽ പറഞ്ഞോട്ടെ, വിവരമൊക്കെ ഇട്ട് ബാക്കിയുള്ളവർക്ക് ശ്രമിക്കാം. പക്ഷേ ഈശ്വരനെ കൊണ്ടൊന്ന് താനാക്കി കഴിഞ്ഞാൽ അത് ഈശ്വരനോട് ചെയ്യുന്ന അപരാധമാണ്, അങ്ങനെ പറയാൻ പറ്റും. ആണ് ദേവതായ സംസാര ആത്മത്വ അപത്തെ നികർഷക പ്രസജ്ജിത്, അത് വളരെ നികൃഷ്ടമായ ഒരു ഉപാസനയാണ്, താഴ്ച അതിന് വരും. സിദ്ധാന്തി സമാനം വരും, പൂർവപക്ഷം എന്താണ് സിദ്ധാന്തി എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ പൂർവപക്ഷത്തിന് വർണ്ണിച്ച് പറയുമ്പോൾ അതെന്റെ സിദ്ധാന്തമാണ് നിങ്ങളാരും ധരിച്ചുകളെ, പൂർവപക്ഷം പൂർവപക്ഷം തന്നെയാണ്, സിദ്ധാന്തം സിദ്ധാന്തം തന്നെയാണ്. അതും വേറെ കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ വരുന്നു. ഈ പറയുന്നിടത്ത് മിക്കവരൊക്കെ ആൾക്കാരുടെ മനസ്സിൽ പൂർവപക്ഷേ പതിയത്തുള്ളൂ, സിദ്ധാന്തം പതിയത്തില്ല, അങ്ങനെ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് പോകുന്നു, കാരണം അവൻ്റെ മനസ്സിരിക്കുന്നത് പൂർവപക്ഷമാണ്. ഈ സിദ്ധാന്തമാണോ പറഞ്ഞത് പൂർവപക്ഷമാണോ എന്നുള്ളത് വേർതിരിവൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ കയറുന്നത് ഈ പറയുന്ന വേണ്ടാധീനങ്ങളാണ്, ഈ വേണ്ടാധീനം മുഴുവൻ പൂർവപക്ഷമാണ്, അത് ആദ്യം മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ മനസ്സിൽ അതേ കയറത്തുള്ളൂ, അവസാനം പോകുമ്പോൾ തലയിൽ ചൊറിഞ്ഞുകൊണ്ട് പോകും, എന്നാലും അത് പറയേണ്ടിയിരുന്നു, നിങ്ങളുടെ വേണ്ട കാര്യമില്ലായിരുന്നു, സംഗതി പൂർവപക്ഷമാണെന്ന് തിരിച്ചറിയാത്ത ആരുടെ കുറ്റം? ഇത് നിത്യം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മനസ്സിലാണ്, അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കാം. എന്തെങ്കിലും നല്ല കാര്യം പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ സിദ്ധാന്തം, എന്തെങ്കിലും വേണ്ടാതീനും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർവപക്ഷം. എന്ന് നേരത്തെ ഒരു ധാരണ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തീർന്നു. ഇതങ്ങനെയല്ല, അവിടെ തകരാറ്. മേഷദോഷ സിദ്ധാന്തിയുടെ സമാനം പറയണം. ഐകാമ്യസ്യേവ അനേന പ്രകാരേണ അനുചിന്ത്യമാനത്വ, അത് സമ്മതിക്കാം. എന്താണോ ഇവിടെ അനുചിന്തനം എന്ന് പറയുന്നു, മനനം, അത് ഏകാത്മത്വത്തെ തന്നെയാണ്, അത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഏകാത്മത്വത്തെ തന്നെയാണ് ഇവിടെ ഉപാസിക്കേണ്ടത്. ഐകാത്മ്യസ്യേവ അനേന പ്രകാരേണ, അനേന പ്രകാരേണ എന്ന് പറഞ്ഞാൽ ശ്രുതി എങ്ങനെയാണോ ഉപദേശിക്കുന്ന ആ രീതിയിൽ, അനുചിന്ത്യമാനത്വം. അനുചിന്തനം എന്ന് പറയുന്ന ഇവിടെ എന്താണോ ഉപാസന, അങ്ങനെയാണോ അത് ഉപാസന എന്ന് പറയാൻ കാരണം എന്തുകൊണ്ട്? ഇവിടെ ഉപാസനയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നിയമ സതിസായ വേഗത്വ ദൃഢീകാരാപത്തി, ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ പറഞ്ഞാണല്ലോ ശരി. പൂർവക്ഷി പറയാണ്, പൂർവക്ഷി എന്താ പറയുന്നത്? ഇങ്ങനെ തിരിച്ചും മറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല, ഏകത്വം. അങ്ങനെ ഇപ്പൊ സിദ്ധാന്തി എന്ന് പറയുന്നു ഏകാത്മത്വത്തെയാണ് ഉപാസിക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഏകത്വ ദൃഢീകാരം അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. പിന്നെന്താ നമ്മുടെ രണ്ടുപേരും പറയുന്നതിന് വ്യത്യാസം? പലപ്പോഴും അങ്ങനെയൊരു കുഴപ്പം പറ്റ തകരാതെ സംഭവിക്കാറുണ്ട്. ഞാൻ പറയുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും സംഗതി ഒന്നായിരിക്കും, പക്ഷെ നിങ്ങൾ മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞ വേറെ, നിങ്ങൾ ചിന്തിക്കുന്ന വേറെ എന്നാണ്. ഇങ്ങനെ ഒരു കുഴപ്പവും വരാറുണ്ട്. ഇവിടെ പൂർവപക്ഷിയും സിദ്ധാന്തിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ പറയുന്ന ഒന്ന് തന്നെയാണ്, പക്ഷേ ഒരുപക്ഷെ പറയുന്നു നിങ്ങൾ പറഞ്ഞ വേറെ, ഞാൻ പറഞ്ഞ വേറെ, രണ്ടും ഒന്ന് തന്നെയാണ്. ഏകത്വം, ആ ഏകത്വം എന്ന് പറയുന്ന ഒരു ആപത്തിയല്ല. ഏകത്വ ഉപാസന എന്ന് പറയുന്നത് ഞങ്ങൾ ആപത്തിയാണെന്നൊന്നും പറയുന്നില്ല. അതാണ് അടുത്ത് പറയുന്നത്, നവയം ഏകത്വ ദൃഢീകാരം പാരയാമഹ. അത് തന്നെ നവയം. എന്താ വയം? വയം വായിച്ചു. അതാ ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് അല്ലേ പ്രചരം. ഉടൻ തന്നെ അതിന് ദൃഷ്ടാന്തം. ഇനി ഇനി കൂടുതൽ എന്ത് കേട്ടോ, ഇതിങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് അതിന്റെ ഉദാഹരണം. പറയുന്നു നിങ്ങൾ എന്താ പറയുന്നത്, ആപത്തി എന്നാണ്. എന്താണോ നിവസതി സതി സ ഏവ ഏകത്വ ദൃഢീകാരാപത്തി. ഏകത്വ ദൃഢീകാരം വരും എന്ന് പറഞ്ഞു സിദ്ധാന്തി. എന്താ പറയുന്നത്, എന്നാ വയം ഏകത്വ ദൃഢീകാരം പറയാമ, ഞങ്ങളതിനെ ഒഴിവാക്കുന്നില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞ ഏകത്വം വേണ്ടാന്ന്. ദൃഢീകാരം എന്ന് പറയുന്നത് എന്താണ്, ഒരു കാര്യത്തെ അനുചിന്തനം ചെയ്തു കഴിഞ്ഞാൽ ദൃഢമാകും, ഉപാസനയുടെ സർവസമ്മതമായ ഒരു കാര്യം. അതുകൊണ്ട് എങ്ങനെ ഉപാസിക്കുന്നോ, തന്നെ ഇന്ദ്രനായിട്ടോ ചന്ദ്രനായിട്ടോ വിഷ്ണുവായിട്ടോ ശിവനായിട്ടോ ഒക്കെ ഉപാസിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിത്തീരും. എങ്ങനെ ഉപാസിക്കുന്നോ, യദ്ഭാവയതി തദ്ഭവതി എന്നൊക്കെ സാധാരണ പറയും. അപ്പോൾ അതിവിടെ സംഭവിക്കുമെന്ന് പറയുന്നതിന് ഞങ്ങൾ ഒഴിവാക്കുന്നില്ല. എന്താ, അദ്വൈത ഏകത്വത്തിന് വിരോധിയാണ്. അദ്വൈത ഏകത്വത്തിന് വിരോധമല്ല, പക്ഷെ ഇവിടെ പറയുന്നതിൻ്റെ വിശേഷത എന്താണ്, ഏകത്വ ഉപാസനയെക്കുറിച്ചാണ്. എന്തിനെ കുറിച്ചല്ല, അദ്വൈതജ്ഞാനത്തെക്കുറിച്ചല്ല. ഏകത്വമെന്നും അദ്വൈതമെന്നും പറയുന്നുള്ള വ്യത്യാസം പലവണ പറഞ്ഞിട്ടുണ്ട്. എന്താ വ്യത്യാസം? ആ ഏകത്വം എന്ന് പറയുമ്പോൾ അത് അദ്വൈതമാണോന്നില്ല. ദേവൻ ഏകനാണോ, ദൈവം ഏകമാണെന്നൊക്കെ പറഞ്ഞ അദ്വൈതമാകും. അങ്ങനെയാണെങ്കിൽ ലോകത്തെല്ലാവരും അദ്വൈതികളാണ്. കാരണം എല്ലാവരും ഏകദൈവവാദികളാണ്. ഏതെങ്കിലും തരത്തിൽ, ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ അവസാനം എന്ത് പറയും, ദൈവം ഏകമാണോ. ചിലപ്പോൾ ഇത്രയും പറയാം, അത് നിന്റെ ദൈവമല്ല എന്റെ ദൈവം വേറെയാണ്. ഇങ്ങനെ ഒരു ഭേദം പറഞ്ഞാൽ തന്നെയും പറയുന്ന എന്താണ്, ദൈവം ഏകമാണ്. അങ്ങനെ പറയുന്ന ആരും തന്നെ അദ്വൈതവാദികളല്ല. മറിച്ച് അവരെല്ലാം അദ്വൈതത്തിനോട് കടുത്ത വിരോധമുള്ളവരാണ്. അത് ഇവിടെ ആയാലും ശരി, പുറത്തായാലും ശരി, ഇവിടെ ആയാലും ഏകത്വവാദികൾ, ഇപ്പോൾ അദ്വൈതി ഒഴികെയുള്ള ഇവിടെ തന്നെയുള്ള ദ്വൈതികൾ, വിശിഷ്ടാദ്വൈതികൾ, പിന്നീടൊക്കെ വന്ന ഭക്തി വേദാന്തികൾ എല്ലാം അവർ ഏകത്വം പറയുന്നവരാണ്. ദൈവം ഏകമാണ്, ഏകനായ ദൈവനെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കാവൂ, ഇതെല്ലാം പറഞ്ഞിട്ടവർ ദേഷിക്കുന്നത്, അവരുടെ വിദ്വേഷം മുഴുവൻ അദ്വൈതത്തോടാണ്. അവർ ധരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഈ ഏകത്വ സിദ്ധാന്തത്തിന് ഏറ്റവും വലിയ പാര അദ്വൈതമാണെന്ന്. അതുകൊണ്ടാണ് അദ്വൈത സിദ്ധാന്തത്തെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ അദ്വൈതിയായ ഭാഷകാരനെ ചീത്ത പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അദ്വൈതത്തിന്റെ മുമ്പിൽ താത്വികമായി പിടിച്ചു നിൽക്കുന്നത് വലിയ പ്രയാസം. ഗുത്തി പിടിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, വലിയ പ്രയാസമാണ്. അപ്പൊ അത് ഇപ്പൊ നിരാശ വരും. നിരാശ വരുമ്പം ചീത്ത പറയും. ഈ അടുത്ത കാലത്ത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അദ്വൈതികളും ദ്വൈതികളും തമ്മിൽ ശാസ്ത്രാർത്ഥവാദങ്ങൾ സംഘടിപ്പിച്ച് ആൾക്കാർ കൂടി ഒരുപാട് പേര് ചർച്ച നടത്തി. അവസാനം ഇത് ചർച്ചയിൽ തീരുമാനമാകില്ല എന്നുള്ളത്. അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അദ്വൈതിയെ ദ്വൈതികൾ വെല്ലുവിളിക്കുകയാണ്. ദ്വൈതിയോ ഇഷ്ടാദ്വൈതി അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അദ്വൈതം ഞങ്ങളുടെ മുമ്പിൽ വന്ന് സമർത്ഥിക്കാൻ കഴിയുമോ എന്നാണ്. അവര് ശങ്കരാചാര്യന്മാരെയാണ് വെല്ലുവിളിച്ചത്. ശങ്കരാചാര്യന്മാരെ വെല്ലുവിളിച്ചപ്പോൾ അവര് അതിനെ ഡയറക്റ്റ് ചെയ്ത് റീഡയറക്റ്റ് വേറൊരു സ്ഥലത്തേക്ക് വിട്ടു. കാരണം അവർക്ക് മനസ്സിലായി ഇവിടെ ചെന്ന് മുട്ടിക്കഴിഞ്ഞാൽ സംഗതി പേശകാവും. വേറൊരു വിവരമുള്ള സ്വാമിയുടെ അടുത്ത് വിട്ടു. അപ്പൊ സ്വാമി പറഞ്ഞു, ശരി എന്നാ നോക്കാം, നമുക്കൊന്ന് മുട്ടി നോക്കാം എന്ന് പറഞ്ഞു. അദ്വൈതവും ദ്വൈതവുമായിട്ടൊന്ന് നോക്കാം. അതിൽ ദ്വൈതികൾ വലിയ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരാണ്, മതപ്രഭാഷകരൊന്നുമല്ല അവിടെ പോയത്. അപ്പോ പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായ അപകടം മണത്തോ ആവശ്യമുള്ള ഒരു വെല്ലുവിളിച്ച് അവസാനം സ്വന്തം അനുയായികളുടെ മുമ്പിൽ പരാജയം വരികയാണ് എന്ന് മണത്തപ്പോ എന്ത് ചെയ്തു, കണ്ണു കാണിച്ച് കസേരയെടുത്ത് അടിയുടങ്ങാൻ പറഞ്ഞു. തീരുമാനമായില്ല, അവിടെ വച്ച് പിരിഞ്ഞു. അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ്, ഒന്ന് രണ്ട് സംഭവങ്ങളാണ്. അപ്പോൾ അത് എളുപ്പമല്ല, എളുപ്പമല്ലാതെ വരുമ്പോൾ പിന്നെ ഇത് തന്നെ ഗുണ്ടായുസ്. അപ്പോൾ ഇവിടെ പൂർവക്ഷി ധരിച്ചിരിക്കുന്നത് ഏകത്വ അനുചന്ദനം അദ്വൈതിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ്. അദ്വൈതി അതിന് വിരോധിയാണെന്ന്. അപ്പോൾ അദ്വൈതി പറയുന്നു, ഇല്ല ഏകത്വ ഉപാസന ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പിന്നെന്താ അദ്വൈതം അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാണ്. അദ്വൈത ജ്ഞാനവും ഏകത്വ ഉപാസന. അപ്പോൾ ഏകത്വം എവിടെയൊക്കെ പറയുന്നു അവരെല്ലാം ഉപാസകന്മാരാണ്. ഇവിടെ ഈ പറയുന്ന അതവരും എല്ലാം അംഗീകരിക്കുന്നുണ്ട്. ഏകത്വത്തെ കുറിച്ച് പറയുന്ന എല്ലാവരും ഉപാസകന്മാരാണ്. അവര് തത്വജ്ഞാനം എന്ന് പറയുന്നതിന്റെ അടുത്തേക്ക് അവർ പോകത്തില്ല. തത്വജ്ഞാനത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഉപാസന അപ്പ നീക്കും. ഉപാസന നിൽക്കുക എന്ന് പറയുന്നവർക്ക് ഭയമാണ്, ഭയം ഉണ്ടാകും. പൊതുപദാചാര്യ എന്താണോ അഭയെ ഭയദർശന, അഭയത്തിൽ ഭയത്തെ കാണുന്നവരാണ്. അഭയത്തെ എന്തിനാ ഭയക്കുന്നതെന്ന് ചോദിച്ചാൽ അവരങ്ങനെ കാണും. അഭയത്തെ ഭയക്കേണ്ട കാര്യമുണ്ട്, പക്ഷെ അവർ ഭയക്കുന്നു. എന്ത് ചെയ്തു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതൊക്കെ നഷ്ടപ്പെട്ടു, അത് വിടാൻ മനസ്സില്ല. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതൊക്കെ അവർക്ക് സംരക്ഷിക്കുന്ന അവിടെ ചെന്നാൽ നഷ്ടപ്പെടും. തത്വജ്ഞാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഏകത്വ ഉപാസന പോകും. പക്ഷെ അദ്വൈതിക്ക് അങ്ങനെയല്ല. അദ്വൈതി എന്താ പറയുന്നത്, നിങ്ങളുടെ ഏകത്വ ഉപാസന നടത്തി ഇവിടെ പൂർണ്ണമായ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കത് വിടാമെങ്കിൽ നടത്തി, അതിന് ഇവിടെ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഇവിടെ ഈ വേദത്തിൽ പറയുന്ന കാക്കത്തുള്ള ആ ഒരു ഉപാസന ആകാമെങ്കിൽ പിന്നെ വരിക, ഏകത്വ ഉപാസനയ്ക്ക് എന്താ ദോഷം? ഇത്രയും ഉപാസന അംഗീകരിക്കുന്നില്ല, പിന്നെന്താ ഏകത്വ ഉപാസനയ്ക്ക് ദോഷം? ഏകത്വ ഉപാസന അദ്വൈതത്തിനെതിരല്ല, അതുകൊണ്ട് ഏകത്വ ഉപാസന നഷ്ടപ്പെടുമെന്ന് ഭയക്കേണ്ട കാര്യമില്ല. നഷ്ടപ്പെട്ടാലും ദോഷമൊന്നുമില്ല. അതുകൊണ്ട് സിദ്ധാന്തി പറയുന്നു, നവയം ഏകത്വ ദൃഢീകാരം വാരയാമ, സുവാസനയിലൂടെ ഏകത്വത്തെ ദൃഢീകരിക്കുന്നു എന്ന് പറയുന്നതിന് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്താ പറയുന്നത്? വ്യതിഹാരേണ കിം ദർഹി വ്യതിഹാരേണ ദ്വിരൂപാമതി കർത്തവ്യ വചനപ്രമാണ്യാത. ശ്രുതി എങ്ങനെ പറഞ്ഞിരിക്കുന്നു അത് അതുപോലെ ചെയ്യുക എന്നാണ്. സോഹം അഹം സഹ, ഇങ്ങനെ വ്യതിഹാര രൂപത്തിലുള്ള ഉപാസന അതുപോലെ ചെയ്യുക. ഏകത്വം ഇരുന്നോട്ടെ എന്റെ കൂട്ടത്തിൽ, ഏകത്വത്തെ അറിഞ്ഞുകൊണ്ട് ഉപാസിക്കുക. ഇത് മനസ്സ് അദ്വൈതത്തെ സംബന്ധിച്ച് ഉപാസനയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകമായ ഒരു നിലപാടാണ്. നമ്മൾ ഗീതയുടെ ചർച്ചയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് തത്വത്തെ അറിയുക, അതിനെ അംഗീകരിച്ചുകൊണ്ട് ഉപാസിക്കുക, ദോഷമൊന്നുമില്ല. ആണ് പിന്തുണ വ്യതിഹാരേണ ദ്വിരൂപാമതി കർത്തവ്യ, മുമ്പ് പറഞ്ഞ വ്യതിഹാര രൂപത്തിലുള്ള ദ്വിരൂപത്തിലുള്ള മതി ചെയ്യുക. വചന പ്രമാണ്യ, ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഏകരൂപത ഇത്യേതാവത് ഉപാത, അതിനെ വെട്ടിട്ട് ഏകരൂപതയല്ല, അതാണ് ഞങ്ങൾ പറയുന്നത്. ഭരതഹസ്തു ഏകത്വം ദൃഢീഭവതി, നിങ്ങൾ വ്യതിഹാര രൂപത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാലും ഫലത്തിലെന്താ? അവിടെ ഏകത്വമാണ് പറയുന്നത്. അതുകൊണ്ട് ഏകത്വ ഉപാസന ദൃഢമാകും, അതിന് വ്യതിഹാരത്തെ എന്തിനാണ് വിടുന്നത്? ശ്രുതിയിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ചെയ്യുക, അവിടെ ഏകത്വം ഉണ്ടല്ലോ, അപ്പോൾ ഏകത്വ ഉപാസന ദൃഢമാകും. യഥാധ്യാനാർത്ഥേ ബി സത്യകാമാദി ഗുണോ ഉപദേശേ തദ്ഗുണ ഈശ്വര പ്രസിദ്ധത്വത്. അങ്ങനെ വേറൊരു ഉദാഹരണം പറയുന്നു, സത്യകാമത്വാദി ഗുണങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. സത്യകാമ സത്യസങ്കല്പം എല്ലാം പറഞ്ഞിരിക്കുന്നത് അത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉപാസനയ്ക്ക് വേണ്ടി പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ആ ഉപാസകന് ഇത്തരം ഗുണങ്ങളുള്ള ഒരു ഈശ്വരനെ കുറിച്ച് ബോധം ഉണ്ടാകുന്നു. അപ്പോൾ ഈശ്വരനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നുണ്ടല്ലോ, ഏകനായ ഈശ്വരനെ കുറിച്ച്. പക്ഷെ ഉപാസിക്കാൻ പറഞ്ഞ എന്താണ്? സത്യകാമാദി ഗുണങ്ങളായി അവരുടെ വിധിഹാര രൂപത്തിൽ ഉപാസിക്കുക, ഏകത്വം ഞാനും ഉണ്ടാകും, ഏകത്വം ദൃഢമാകും. ആണ് യഥാധ്യാനാർത്ഥേവി സത്യകാമാദി ഗുണ ഉപദേശിയ തദ്ഗുണ ഈശ്വര പ്രസിദ്ധത്വം. തസ്മാദയം ആധ്യാതവ്യോ വ്യതിഹാര സമാനേച വിഷേ ഉപസംഹർത്തവ്യോ ഭവതി. അതുകൊണ്ടെന്താണോ, ഇവിടെ ഉപാസന വ്യതിഹാര രൂപത്തിൽ ആണല്ലോ, ഇത് ഇങ്ങനെ ഈ പറയുന്ന ഇത് സമാനമായ ശ്രുതികളിൽ പല ഭാഗത്ത് വരുന്നത് ഇവിടെ ഒരുപോലെ തന്നെ സ്വീകരിക്കുക. രണ്ടിടത്തും ഗുണങ്ങളെ ലോകസംഹാരം വരാം, ഏകത്വവും അവിടെ ദൃഢമാകും. അതുകൊണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്നതിനെ മാറ്റേണ്ട കാര്യം ഇല്ല.